സൂത്രത്തിൽ വ്യപദേശാദെന്നൂടെ ചേർക്കണം. ബാഹ്യാഭ്യന്തര വേദന പ്രസംഗേ സതി തത്പ്രതിഷേധ സംഭവ പ്രാജ്ഞപരമേശ്വര സർവജ്ഞത്വലക്ഷണയാ പ്രജ്ഞയാ നിത്യ അവയോഗ. ഇവിടെ ബൃഹദാരണ്യത്തിൽ ഒരു വാക്യം വന്നു, അയം പുരുഷ പ്രാജ്ഞേന ആത്മന സംപരിഷ്ക്തോ എന്ന ബാഹ്യം കിഞ്ചന വേദന അന്തരം. നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ് മുമ്പ്. ഉപനിഷത്തിൽ തന്നെ ഈ വാക്യത്തിൽ, പക്ഷേ ഇതിനെക്കുറിച്ച് വീണ്ടും ഇപ്പോഴും ആൾക്കാർ സംശയം ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും അത് തന്നെ എടുത്ത് ചർച്ച ചെയ്യുന്നു. ഇന്നലത്തെ ചർച്ച കഴിഞ്ഞപ്പോഴും പലരും വീണ്ടും സംശയം ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ആ സംശയം വരാൻ കാരണം? കാരണം ഇവിടെ ഉപയോഗിച്ച ഒരു പദമാണ് പ്രാജ്ഞേന ആത്മന സംപരിഷ്ക്ത. പ്രാജ്ഞനായ ആത്മാവുമായി ഏകീഭൂതനായി ബാഹ്യം കിഞ്ചന വേദനാന്തരം. ഇവിടെ ഈ പ്രാജ്ഞനെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വ്യക്തമായിട്ടും ഏതാണ്? സുഷുപ്തിയിലെ പുരുഷനെ, എന്നുവെച്ചാൽ സുഷുപ്തനായിരിക്കുന്ന പുരുഷൻ ആണ് പ്രാജ്ഞൻ. ഈ പ്രാജ്ഞനെന്ന് പറയുമ്പോൾ ഇത് സംശയം ഉണ്ടാകാൻ കാരണം എന്താ? പലവണ്ണം കേട്ടിട്ടും നമ്മൾ ശരി കേട്ടതിൽ കൂടുതൽ തെറ്റാണ് കേട്ടിരിക്കുന്നത്. ആരുടെ കുറ്റം? അപ്പൊ തെറ്റ് ഒരുപാട് തവണ കേട്ടാലും ശരി ഒരു തവണ കേൾക്കുമ്പോൾ അത് തിരുത്തേണ്ടതാണ്, സ്വയം തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെ വരണം. കാരണം പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ സാറിന് പറഞ്ഞ എന്താണ്? ജാഗ്രത്, വിശ്വൻ സ്വപ്നത്തിൽ, തൈജസൻ സുഷുപ്തിയിൽ പ്രാജ്ഞൻ. പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയും? അജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവൻ ആണ് പ്രാജ്ഞൻ. ഇങ്ങനെ പഠിച്ചു പോയത് ആരുടെ കുറ്റം? അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വിശദീകരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു വിചാര രീതി ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിലെന്നല്ല ഉണ്ട്, അത് മനസ്സിൽ ഉറച്ചു പോയാൽ പിന്നെ ഇത് അങ്ങോട്ട് കയറാൻ പ്രയാസമാണ്. പ്രകടന ഗ്രന്ഥങ്ങളിലെല്ലാം അങ്ങനെ വ്യാഖ്യാനിക്കുന്നുള്ളൂ. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തോടുകൂടിയവൻ, സുഷുതി എന്ന് വെച്ചാൽ അജ്ഞാനത്തോടുകൂടിയ പുരുഷനാണ്. ഒരുപാട് സ്ഥലത്ത് അത് ആവർത്തിക്കുന്നുണ്ട്. ഭാഷ്യകാരൻ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നു. അപൂർവം ചില സ്ഥലങ്ങളൊഴിവ്. അപൂർവം ചില സ്ഥലങ്ങളിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടെയും സാധാരണ പറഞ്ഞു വരുന്നത് പോലെ അല്ല. സുഷുപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവൻ, അജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന പുരുഷനെന്ന് സാധാരണ പറയുന്ന രീതിയിലുണ്ട്. ഇത് ഇങ്ങനൊരു ധാരണ പരത്തുന്നതിന് പ്രധാനമായ പങ്ക് വഹിച്ചത് പഞ്ചദശി പോലെയുള്ള ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ ഇത്തരം ഒരു ധാരണയും വളരെ, പിന്നെ ഒരുപാട് പ്രകടന ഗ്രന്ഥങ്ങൾ. അപ്പൊ പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തോടു കൂടിയവരെന്നല്ല ഇവിടെ പറയുന്ന. എന്താണ് ഇത്? ശാരീരഭേദേന പരമേശ്വരൻ, പരമേശ്വരൻ എന്നാണ് ഇവിടെ പ്രാജ്ഞൻ അർത്ഥം പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കുക. അജ്ഞാനത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ ജീവൻ, പ്രാജ്ഞന പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തോടു കൂടിയവനാവോ? ഈശ്വരന് അജ്ഞാനം ഉണ്ടെങ്കിൽ പിന്നെന്താ ജീവനും തമ്മിൽ വ്യത്യാസം? അപ്പോൾ ഈ വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക എന്ന കാര്യം എളുപ്പമാണ്. പ്രാജ്ഞനെ അജ്ഞാനത്തോടു കൂടിയവൻ എന്ന് പറയുകയാണെങ്കിൽ പ്രാജ്ഞൻ ജീവനായിപ്പോകും, കാരണം ജീവനാണ് അജ്ഞാനമുള്ളത്. പ്രാജ്ഞനെ പരമേശ്വരൻ എന്ന് പറയുകയാണെങ്കിൽ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ അജ്ഞാനമുള്ളവനാണ്. ഈശ്വരനും അജ്ഞാനം വന്നു കഴിഞ്ഞാൽ എന്താ തകരാറെന്ന് ചോദിക്കും. ഈശ്വരന് ബന്ധനമുണ്ടെന്ന് പറയേണ്ടി വരും. ഈശ്വരന് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം. ഈശ്വരന് ഗുരു വേണം, ശാസ്ത്രം വേണം, എല്ലാം പോയി. അത് സങ്കല്പിക്കാൻ കൂടി വയ്യാത്ത കാര്യമാണ്. അപ്പൊ പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരൻ പറയുന്നത് അജ്ഞാനത്തോടു കൂടിയവനല്ല പരമേശ്വരനാണ്. അത് മാത്രമല്ല അവിടെ പറയുന്നു, അങ്ങനെ പ്രാജ്ഞൻ എന്ന് പറയുന്ന സ്ഥലത്ത് ശാരീരഭേദേന പരമേശ്വരം വ്യപദിശതി, ജീവനിൽ നിന്ന് ഭിന്നമായി പരമേശ്വരന് പറയുന്നു. അതിനാണ് പ്രാജ്ഞശബ്ദം ഉപയോഗിച്ചത്. അപ്പൊ പ്രാജ്ഞശബ്ദം ശ്രുതി അവിടെ ഉപയോഗിച്ചത് തന്നെ ജീവനിൽ നിന്നും വേറിട്ട് ഈശ്വരനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ആരും മനപ്പുറം ഉണ്ടാക്കിയതല്ല. ഉണ്ടായതിന് കാരണം മാണ്ഡൂക്യ ചില ചില കാര്യങ്ങളാണ്. അവിടെയാണ് ഈ കുഴപ്പമുണ്ടായത്. നമ്മളിപ്പോൾ കുഴപ്പത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, ശരിയെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇത് ഈ ഒരു കാര്യം മനസ്സിലായ, പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ ആരാണ്? സർവജ്ഞൻ. ഈശ്വരൻ സർവജ്ഞനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ പ്രാജ്ഞന്റെ അജ്ഞാനത്തോടുകൂടിയവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സർവജ്ഞനാകത്തില്ല. സർവജ്ഞനാകണമെങ്കിൽ എന്ത് പറയണം? അത് ഈശ്വരൻ എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്ന് പറഞ്ഞത് അവിടെ ആ പ്രകൃഷ്ടമായ ജ്ഞാനത്തെയാണ് അവിടെ പ്രാജ്ഞൻ എന്ന് പറഞ്ഞത്. ജ്ഞാനത്തിന്റെ പ്രകൃഷ്ടത എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമുക്കിവിടെ ജ്ഞാനമുണ്ടെന്ന് വെച്ചാൽ അറിവുണ്ട്, പക്ഷെ നമ്മുടെ ജ്ഞാനം പ്രകൃഷ്ടമല്ല. കാരണം ഇവിടെ നമ്മുടെ ഈ ജ്ഞാനം തന്നെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചുമുള്ള ജ്ഞാനമാണ്. ഈ ജ്ഞാനം അല്ലെങ്കിൽ ഈ അറിവ് അല്ലെ, അറിവില്ലായ്മയുടെ സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും സ്വയം അജ്ഞനായിരിക്കുന്നു. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ അജ്ഞനാകാതിരിക്കുകയും പറ്റിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ പ്രകൃഷ്ടത. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ അജ്ഞനാകാതിരിക്കുക, അതിപ്പോൾ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ജീവന്മാരായിരിക്കുന്നത്, സംസാരികളായിരിക്കുന്നു, മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, അറിവ് എന്ന് പറയുന്നത് സാപേക്ഷമാണ്. നമ്മുടെ അറിവെന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും അറിവില്ലായ്മയോട് ചേർന്നിരിക്കുന്നതാണ്, ഇരുട്ടും വെളിച്ചവും പോലെ. ഇവിടെ കേവലമായ അറിവെന്ന് പറയുന്ന ഒന്നില്ല, അങ്ങനെ നമുക്കൊന്നും പരിചയമില്ല. അറിവുണ്ടോ അറിവില്ലായ്മയുണ്ടോ? അപ്പോൾ ഇവിടെ അറിവുണ്ടെങ്കിലും എന്താണ്, ആ ഒരു അറിവില്ല, പ്രകൃഷ്ടതയില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ സാങ്കേതികമായി പറയുന്നതാണ് ഇത് സോപാധികമായ അറിവാണ് എന്ന് പറയും. ഉപാധികളുണ്ട്, സാപേക്ഷമായ അറിവാണ്. മുമ്പ് നിരങ്കുശം എന്ന് പറയുന്ന ഭാഗം വ്യാഖ്യാനിച്ചപ്പോഴത് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ പ്രാജ്ഞനെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നു, അത് പരമേശ്വരനാണ്. അവ്യക്തമായി പറയുന്നു, അങ്ങനെ ശ്രുതി അയം പുരുഷ പ്രാജ്ഞേന ആത്മന എന്നുള്ളിടത്ത് ആ പ്രാജ്ഞ ശബ്ദം സുഷുപ്തിയിലെ പുരുഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അവിടെ താൻ പരമേശ്വരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ദൃഷ്ടാന്തം വേണ്ടേ, ചിന്തിക്കാൻ ഒരു ആലംബം വേണ്ടേ, തനിക്ക് സ്വയം ബോധ്യപ്പെടണ്ടേ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജാഗ്രതയിൽ വിചാരം ചെയ്യുമ്പോൾ സുഷുപ്തി എന്ന് പറയുന്നത് ആ വിചാരം ചെയ്യുന്നവന് ഒരു ദൃഷ്ടാന്തമാണ്. ഇനി ഒരാൾ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കാൻ പോയാലോ, ചിന്തിച്ച് വശം കെട്ടുപോകും. കാരണം ഒന്നും അറിഞ്ഞില്ല, അതിനപ്പുറം ഒന്നും തന്നെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തെ കുറിച്ച് ചിന്തിച്ചാണ്ട് ഒന്നും അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റും. ഒന്നും അറിയാത്തടത്ത് എന്താ ചിന്തിക്കാൻ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, അറിവില്ലായ്മയല്ല ബോധിക്കുന്നത്. നമ്മുടെ ജാഗ്രതയിലെ ബുദ്ധിയിൽ, സാമാന്യ ബുദ്ധിയിൽ, ഇവിടെ പറഞ്ഞ പരിച്ഛിന്നമായ സ്വാഭാവികമായ ഈ ബുദ്ധി ചിന്തിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ശ്രുതി പറയുന്ന എന്താണോ, അത് അറിവില്ലായ്മയല്ല, അത് പരമേശ്വരനാണ് എന്നാണ്. പരമേശ്വരൻ എന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞ വ്യത്യാസം, ജീവൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തോടു കൂടിയവൻ, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അതില്ലാത്തവൻ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം വ്യക്തമാണ്. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കി തരാനാണ് ഈ അജ്ഞനായിരിക്കുന്ന ജീവനിൽ നിന്നും പരമേശ്വരനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയോടെ പ്രാജ്ഞശബ്ദം ഉപയോഗിച്ചതെന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നതാണ്. എന്താണ്, ശരീരാഭേദേന പരമേശ്വരം വിവദിശതി. വ്യക്തമായും അത് ധരിച്ചാൽ സംശയം തീർന്നു. പിന്നെ അടുത്തു വരുന്ന സംശയം ഇതാണ്, എന്ത് സംശയം മാറിയത്? ഇവിടെ പ്രാജ്ഞനെന്ന് പറയുന്നത് അജ്ഞാനമുള്ള ഒരുവനെ കുറിച്ചല്ല, ഈശ്വരനെ കുറിച്ചാണ്. അതിവിടെ വ്യക്തമാണ്, ഇതി കൂടുതൽ വ്യക്തമാക്കാൻ ആർക്കും കഴിയത്തില്ല. അടുത്തു പറയുന്നിടത്താണ് ഇനി സംശയം വന്നിരിക്കുന്നു. അല്ല, ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല, മുമ്പോട്ട് പോയാട്ടെ എന്നൊന്നും ആരും ചിന്തിക്കരുത്. ചിലർക്കൊക്കെ ഉണ്ട് സംശയം. ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന്. അടുത്ത രണ്ടാമത്തെ സംശയം ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാജ്ഞ പരമേശ്വര, അവിടെ വ്യക്തമായി പ്രാജ്ഞ എന്ന് പറഞ്ഞാൽ പരമേശ്വരനാണ്. ഇനി ഒരിക്കലും ഒരു അബദ്ധം ചിന്തിക്കരുത്. പ്രാജ്ഞ എന്ന് വെച്ചാൽ അജ്ഞാനത്തോടുകൂടിയവനല്ല, പരമേശ്വരനാണ്. പരമേശ്വരന് അജ്ഞാനമില്ല, അത് കൽപ്പിച്ചു കളയരുത് അവിടെ. ഇനി അടുത്തടുത്താണ് സംശയം. സർവജ്ഞത്വ ലക്ഷണയ പ്രജ്ഞയാ നിത്യം അവിയോഗ, ഇതാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്. പലർക്കും സംശയം ഉണ്ടാക്കി. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. എന്താണ് ആ ജ്ഞാനത്തിൻ്റെ പ്രകൃഷ്ടത? അതിനാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്. അത് സർവജ്ഞത്വമാണോ? സർവജ്ഞത്വമാണ് അതിൻ്റെ സ്വരൂപം എന്നാണ്. ഇപ്പൊ പരമേശ്വരന്റെ സ്വരൂപം സർവജ്ഞത്വമാണ് എന്നാണ്. ഇവിടെയാണ് ചിലത് സംശയം. അതങ്ങനെ താൻ സുഷുപ്തിയിൽ സർവജ്ഞനാകുന്നത് എന്നാണ്. ഇവിടെ പറയുന്നത്, ഇവിടെ ഈ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ഈ ജീവഭാവത്തിലിരുന്നു കൊണ്ട് ജ്ഞാനിയും അജ്ഞാനിയുമായിരിക്കുന്ന നീ ഇതേ ജീവഭാവത്തിൽ സുഷുപ്തിയിൽ പോയിട്ട് സർവജ്ഞനായി എല്ലാം അറിയുന്നവനായിരിക്കുന്നു എന്നല്ല പറയുന്നു. ഇവിടെ സർവജ്ഞത്വം എന്ന് പറയുന്നിടത്ത് സംശയം വരുന്നതിനൊരു കാരണം, അത് ഇതുപോലെ ഒരു ധാരണ പിശകാണ്. സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം ധരിച്ചു വച്ചിരിക്കുന്നത് എല്ലാം അറിയും, അതാണ് സർവജ്ഞത്വം. എനിക്ക് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ കഴിഞ്ഞാൽ ഞാൻ സർവജ്ഞനായി. ഭൂതഭാവികൾ അറിയാൻ കഴിഞ്ഞാൽ സർവജ്ഞനായി. ഇതിനാണ് സർവജ്ഞത്വം എന്ന് നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ സർവവിഷയകജ്ഞാനം, ഇത് പറയാണ്. നീ സുഷുപ്തിയിൽ സർവജ്ഞനായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട് ഉണർന്നിട്ട് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലെന്നാണ്? എപ്പോഴും ഉണർന്നതിന് ശേഷം ഞാനൊന്നും അറിയുന്നില്ല എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് സുഷുപ്തി സർവജ്ഞനായിരിക്കുന്നത്? അതാണ് ഒരു സംശയം വരുന്നത്. അപ്പോൾ പ്രാജ്ഞൻ പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവിടെ അവൻ സർവജ്ഞനായിരിക്കുന്നു എന്ന് പറയുന്നു. അത് സംശയം എന്നുള്ള വരുന്ന സർവജ്ഞത്വം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മുടെ സങ്കല്പം കൊണ്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ പലത് സങ്കല്പിച്ചു വച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സിദ്ധികൾ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ ധരിക്കുന്നു അതാണ് സർവജ്ഞത്വം എന്നതല്ല. അങ്ങനെയുള്ള അത്ഭുതം സിദ്ധി ഒരു വ്യക്തിയിൽ വരാം, അങ്ങനെ പല മഹാത്മാക്കളിലും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണാറുണ്ട്. ഇത് തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്. അതല്ല സർവജ്ഞത്വം. ഇവിടെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. സർവജ്ഞത്വ ലക്ഷണയാ പ്രജ്ഞയാ. സർവജ്ഞത്വം എന്ന് പറയുന്നത് പ്രജ്ഞയുടെ സ്വരൂപമാണ്, പ്രജ്ഞയാകുന്ന സ്വരൂപമാണ്. ആരെങ്കിലും എന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല സർവജ്ഞത്വം. സർവജ്ഞത്വ ലക്ഷണയാ പ്രജ്ഞയാ, ലക്ഷണ എന്ന് പറഞ്ഞാൽ സ്വരൂപം. സർവജ്ഞത്വ സ്വരൂപമാകുന്ന പ്രജ്ഞ എന്നാണ് എൻ്റെ അർത്ഥം. അതെന്തിനാ അങ്ങനെ പറയുന്നത്? പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു അജ്ഞാനത്തെയല്ല പറയുന്നത്. പ്രാജ്ഞൻ എന്ന് പറയുന്നത് എന്താണ്? അത് പ്രജ്ഞയെ പറയുകയാണ്. ആ പ്രജ്ഞയുടെ സ്വരൂപമാണ് എന്നും പറഞ്ഞില്ല, അതിന്റെ പ്രകൃഷ്ടതയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. ഇതിനെ ആണ് സാധാരണ പല സ്ഥലത്തും പറയുന്നത്. എന്താണ്? സുഷുപ്തിയിൽ താൻ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അറിയുക എന്ന് നമ്മൾ സാധാരണ പറയുന്നത്, അറിയുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിയയാണ്, മാനസികമായ ക്രിയ. ഞാൻ പുസ്തകത്തെ അറിയുന്നു, ഒരു മാനസിക ക്രിയയാണ്. അറിയുന്നു എന്ന് പറയുന്നു, ഞാൻ അറിഞ്ഞു, എനിക്ക് അറിവുണ്ട് എന്നെല്ലാം പറയുന്നിടത്തെല്ലാം നമ്മൾ എന്താണ്? മാനസിക ക്രിയ പറയുകയാണ്. എന്ന് വെച്ചാൽ അവിടെയെല്ലാം നമ്മുടെ മനസ്സിൽ അന്ധക്കരണത്തിൽ കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചിലടത്ത് തന്നെ മാനസിക വൃത്തി എന്ന് പറയും. ഇത് നമുക്ക് എന്റെ അറിവ്, ഞാൻ അറിയുന്നു, ഞാൻ അറിയും, ഇങ്ങനെ ക്രിയാരൂപത്തിൽ കാലഭേദത്തോടുകൂടി നമ്മൾ നിരന്തരം ഇത് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നതിന് നമുക്ക് ജാഗ്രത മാത്രമേ അവകാശമുള്ളൂ. ജാഗ്രത എനിക്ക് പറയാം, ഞാൻ ഇപ്പോൾ അറിവുള്ളവനാണ്, ഇന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിവുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ച് അറിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് അറിവുണ്ട്, പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന സർവത്ര എന്താണ്? ഒരു മാനസിക വ്യാപാരത്തെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, ഇതെന്തല്ല. ഇവിടെ സർവജ്ഞത്വ സ്വരൂപമായിരിക്കുന്ന പ്രജ്ഞയല്ല ഇവിടെ നമ്മൾ പറയുന്നത്, മാനസിക വ്യാപാരത്തെയാണ്. ഇത് ജാഗ്രതയിലേ ഉപയോഗിക്കാവൂ, ഇനി വേണ്ടി വന്നാൽ നമുക്കിത് ഉപയോഗിക്കാം സ്വപ്നത്തിൽ. സ്വപ്നത്തിലും പറയാം, ഞാൻ സ്വപ്നത്തിൽ അറിഞ്ഞു. സുഷുപ്തിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ ഒരിക്കലും പറയാൻ പാടില്ല ഞാൻ അറിഞ്ഞു, ഞാൻ അറിയുന്നു, എന്റെ അറിവ്. ഈ ക്രിയയെ ബോധിപ്പിക്കുന്ന ഈ ശബ്ദങ്ങൾ സുഷുപ്തിയെ സംബന്ധിച്ചു ഉപയോഗിക്കാനേ പാടില്ല. പിന്നെ സർവജ്ഞൻ എന്ന് പറഞ്ഞാലോ, അവിടെ സൂചിപ്പിക്കുന്നത് സർവജ്ഞത്വ ലക്ഷണയായ പ്രജ്ഞയാണ്. സർവജ്ഞത്വം എന്ന് പറയുന്ന ആ സ്വരൂപമുള്ള പ്രജ്ഞ, അറിയുക എന്ന് പറയുന്ന ക്രിയയല്ല, അറിവ് എന്ന സ്വരൂപത്തെയാണ് അവിടെ ബോധിപ്പിക്കുന്നത്. മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് അറിയുന്നു എന്ന് പറയുന്നിടത്തെ അറിവില്ലെന്നും പറയാൻ പറ്റും. സുഹൃത്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്? അറിയുന്നു അല്ലെങ്കിൽ അറിയുന്നില്ല എന്നല്ല ശ്രുതി പറയുന്നത്, അത് കേവലമായ അറിവിന്റെ സ്വരൂപമാണ്. അപ്പൊ സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ എന്തായി? അത് കേവല പ്രജ്ഞ, അറിവിന്റെ സ്വരൂപമായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്, ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ദ്വിതീയം നാസ്തി, ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ ഉള്ള അറിവുകളൊന്നുമില്ല അവിടെ. സുഷുപ്തി ഞാൻ അറിഞ്ഞു, അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സുഷുപ്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ പലതും പറയും. ചോദിക്കും, ആ അപ്പോൾ അത് സുഷുപ്തി അറിവിന്റെ സ്വരൂപമാണെന്ന് പറയുന്നു, അതും ജാഗ്രതയില്ലേ പറയുന്നു. ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നു, അതും ജാഗ്രതയില്ലേ പറയുന്നു. ഇതിലാണ് നമ്മൾ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. ഒന്നും അറിഞ്ഞില്ല ഉറക്കത്തിൽ എന്ന് പറയുന്നത് അത് നമ്മളെ ആരും പഠിപ്പിച്ചതല്ല. ഉണർന്നു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും. ഒന്നും അറിഞ്ഞില്ല. എന്തുകൊണ്ട്? അറിവില്ലായ്മയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ബോധം, അത് ജാഗ്രതനെ സംബന്ധിച്ചായാലും ശരി, സൃഷ്ടിയെ സംബന്ധിച്ചായാലും ശരി, അത് നമ്മൾ സഹജമായിരിക്കുന്നു. അത് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് സഹജമായ ഈ അറിവില്ലായ്മയല്ല. മീമാംസകർ പറയുന്നതാണ് അനധികതവും ബാധിതവുമായ ഒരർത്ഥത്തെയാണ് ശ്രുതി ബോധിക്കുന്നത്. ലൗകികങ്ങളായ പ്രമാണങ്ങളിലൂടെ അറിയാൻ കഴിയാത്തതും, എന്നാൽ ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ബാധിക്കപ്പെടാത്തതുമായ സത്യത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അത് അവർ പറയുന്ന വിഷയങ്ങൾ വേറെ തന്നെ ഉള്ളൂ. പരമാർത്ഥത്തെ സംബന്ധിച്ച് വരുമ്പോൾ അത് ഇവിടെ സുഷുപ്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവിടെ സുഷുപ്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അറിവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഉണർന്ന് എണീറ്റ് വരുമ്പോൾ വരുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അറിവല്ല ശ്രുതി ബോധിപ്പിക്കുന്നതാണ്. ശ്രുതി ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സുഷുപ്തി, എന്താണ് ജാഗ്രതയിലെ അനുഭവം എന്ന് അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് ബോധ്യപ്പെട്ട ഋഷിയുടെ അനുഭവമാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. സ്വാഭാവികമായി അറിയുന്ന ഒരു കാര്യത്തെ വിചാരം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലല്ലേ അതിന്റെ സത്യം മനസ്സിലാവും. മരുമരീചിയിലെ ജലം എന്ന് പറയുന്നത് സ്വാഭാവികമായി അറിയുന്നു, പക്ഷെ വിചാരം ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അത് പ്രകാശമാണ്, അതിന്റെ വാസ്തവം. അതുപോലെയാണ് ഇവിടെയും. ചില കാര്യങ്ങൾ സ്വാഭാവികമായി അറിയും, പക്ഷെ വിചാരം ചെയ്താലേ പരമാർത്ഥം അറിയാൻ പറ്റും. സ്വാഭാവികമായി അറിവില്ലായ്മയെ നമ്മൾ അറിയുന്നു, പക്ഷെ വിചാരം ചെയ്തപ്പോ, ചിന്തിച്ചപ്പോ മനസ്സിലായി അത് സർവജ്ഞത്വ സ്വരൂപം എന്ന് പറയുന്നത് പ്രജ്ഞയാണ് എന്ന് മനസ്സിലായി. അതിന് നമുക്ക് പറയാം എന്താണ് നിരുപാധികമായ പ്രജ്ഞ, കേവല പ്രജ്ഞ, സ്വരൂപമാകുന്ന പ്രജ്ഞ എന്ന് പറയുന്നത്. ആ സ്വരൂപ പ്രജ്ഞയാണ് ഇവിടെ ശ്രുതിയിൽ പ്രാജ്ഞൻ എന്ന് പറഞ്ഞത്, പരമേശ്വരൻ എന്ന് പറഞ്ഞത്, സർവജ്ഞൻ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാതെ നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാര്യങ്ങളെല്ലാം അറിയുന്ന ആളാണ്. പേപ്പർ വായിക്കുക, അത് തന്നെ എല്ലാ വിവരവും അറിയുക. ടി വി കാണുക, അത് തന്നെ എല്ലാം അറിയുക. ഇതാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതല്ല, കേവലമായ പ്രജ്ഞയാണ് എന്ന് പറയുന്നത്. അങ്ങനെ സർവജ്ഞനായിരുന്ന ഒരു ഗുണമുണ്ട്, പരദൂഷണം കേൾക്കേണ്ടി വരത്തില്ല. കാരണം ആരും പറഞ്ഞുതരാതെ തന്നെ എല്ലാം അറിയാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആർക്കും അങ്ങനെയും സർവജ്ഞനാകാൻ പറ്റുന്നില്ല. സർവജ്ഞന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് പരദൂഷണം കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. ചിലർ പറയില്ലേ ദൈവജ്ഞന്മാരെന്ന്. അവർക്കും പരദൂഷണം കേൾക്കുന്ന ഇഷ്ടമാണ്. സർവജ്ഞനാണെങ്കിൽ എൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ സർവജ്ഞത്വം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയാണ്. അല്ല എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത അറിവ് ചിലർക്കില്ലെന്നല്ല ഞാൻ പറയുന്നു, അതൊക്കെ ഉണ്ടാകും. അതിനാണല്ലോ യോഗശാസ്ത്രത്തിലും മറ്റും മണിമാലി ഐശ്വര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും നിഷേധിക്കുന്നതല്ല. പക്ഷെ ശരിയായ സർവജ്ഞത്വം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാകും. ഉറക്കത്തിൽ സർവജ്ഞനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അതിശയമുണ്ടോ? ഉറക്കത്തിൽ ഞാൻ സർവജ്ഞനാണ്, എന്നാൽ പിന്നെ ഇപ്പോൾ എന്താ? പിന്നെ ചോദിക്കുന്നതിന് എന്തെങ്കിലും ഇതെന്താ? ഒരാൾക്ക് വരുന്നത് കാരണം അത് സർവജ്ഞത്വം എന്ന് പറയുന്നതിന് തെറ്റായി ധരിച്ചിരിക്കുന്നു. അതല്ല, അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറഞ്ഞു, സർവജ്ഞത്വ ലക്ഷണയ പ്രജ്ഞയാ, ആ പ്രജ്ഞ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞതാണ്, പക്ഷെ വിശദീകരിച്ചില്ലെന്നേ ഉള്ളൂ. എന്താണ് ഈ പ്രജ്ഞയുടെ പ്രത്യേകത? അതിന് സർവജ്ഞം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഇവിടുത്തെ പ്രജ്ഞയെ കുറിച്ച് പറഞ്ഞു എന്താണ് നമുക്കിപ്പോൾ അറിവുണ്ട്? ഏത് നഷ്ടപ്പെട്ടു പോകുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ആദ്യം കേൾക്കുന്നതല്ല, മുമ്പും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് കർണന്റെ ബുദ്ധി പോലെ ആവശ്യം വരുമ്പോൾ അവിടെ ഇത് വരത്തില്ല, ആവശ്യമില്ലാത്തടത്തൊക്കെ അത് വരും. പുതിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നു, പക്ഷെ ഈ സന്ദർഭത്തിൽ അത് മനസ്സിലാക്കണം. അവിടെയാണ് അതിൻ്റെ ഇത്. ഇവിടത്തെ അറിവിന്റെ പ്രത്യേകത എന്താ? ഇത് പറഞ്ഞത് മാനസിക വ്യാപാരമാണ്, ക്രിയാരൂപത്തിലാണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ചിലപ്പോൾ താൻ അജ്ഞനാകാം, ജ്ഞാനിയാകാം, ഇവിടെ വേണമെങ്കിൽ എനിക്ക് സർവജ്ഞനാകാം. അതിന്റെ സാധനങ്ങൾ ചെയ്താൽ മതി. അതിന് പഴയ കാലത്താണെങ്കിൽ ഭയങ്കര തപസ്സൊക്കെ ചെയ്യണം. ഇന്ന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതൊന്നും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മനസ്സ് വായിക്കും, അപകടമാണ്. മെന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മൾ അവരെ അടുത്ത് ചെന്നിരിക്കരുത്, അപകടമാണ്. അവർ നമ്മളെ മനസ്സ് വായിച്ചു കളയും. നമ്മളെ മനസ്സിനെ വായിക്കുക മാത്രമല്ല, നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന, നമ്മുടെ മനസ്സിനെ കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യിപ്പിച്ചു കളയും. അതിന് കഴിവുള്ള ആൾക്കാരുണ്ട്, അതിനുള്ള പ്രാക്ടീസുകളുണ്ട്. അപ്പം അതൊക്കെ ഒരു വലിയ കാര്യമല്ല. അതിന്നൊരു ശാസ്ത്രമാണ്. അതിനെക്കുറിച്ച് പഠിക്കുകയും അഭ്യസിക്കുകയും ഒക്കെ ചെയ്യുന്നു. പഴയകാലത്ത് ഇതിനെയൊക്കെ സിദ്ധി എന്ന് പറഞ്ഞിരുന്നു. ഇന്നതൊക്കെ ഒരു പ്രാക്ടീസ് കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിനെ വളരെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയും. അപ്പൊ അതൊന്നുമല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് സർവജ്ഞത്വം എന്ന് പറയുന്നത് പറഞ്ഞു അത് സ്വരൂപമാണ്. ഇവിടത്തെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വിദ്യ അഭ്യസിച്ചെന്നിരിക്കട്ടെ, അവർക്കൊരു സമയവും കാലവും ഒക്കെ ഉണ്ട്. എല്ലാ അവസരത്തിലും എല്ലാ സമയത്തും നിൽക്കത്തില്ല. മനസ്സിന് അത് അഭ്യസിച്ച് ഒരാളുടെ മനസ്സിന് വ്യാകുലതകൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ ശ്രദ്ധ കിട്ടത്തില്ല. ഭയം പോലെയുള്ള വികാരങ്ങൾ വന്നാൽ അത് പറ്റത്തില്ല. വാർദ്ധക്യം പോലെയുള്ള അവസ്ഥയിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. രോഗം പോലെയുള്ള അത് ബാധിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. ഒരു പ്രത്യേക അവസ്ഥയിൽ മാത്രമേ അത്തരം ആൾക്കാർക്ക് മനസ്സുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റൂ. നമ്മുടെ മുമ്പ് ഒരാളിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, മുമ്പിൽ ഒരാളിരിക്കുന്നു, ഒരു മെന്റലിസ്റ്റ്. അയാള് മനസ്സ് വിചാരിക്കുന്നു എഴുന്നേക്കടാ, അയാള് പൊങ്ങുന്നു. അയാളോട് പറഞ്ഞില്ല ഇരിക്കട, അയാളിരുന്നു. ഇയാളും അറിയുന്നില്ല വേറെ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ പൊങ്ങിയത്. മനസ്സിന്റെ ശക്തി നോക്കും. എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ്, ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നിട്ട്. അയാൾ അറിയുന്നില്ല, അയാൾ വിചാരിക്കുന്ന അയാൾ തനി എഴുന്നേറ്റെന്നാണ്. ഇരിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ അങ്ങ് ഇരുന്നു, അയാൾ വിചാരിച്ചത് അയാൾ തനി ഇരുന്നാണ്. എന്തിനു എഴുന്നേറ്റ് വന്നിട്ട് എഴുന്നേറ്റു എന്നും അയാളോട് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കണമെന്ന് ഞാൻ എഴുന്നേറ്റു, ഇരിക്കണമെന്ന് തോന്നി ഞാൻ ഇരുന്നു. ഇത് വേറൊരാളെ തോന്നിപ്പിച്ചാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചത് എപ്പോഴും പ്രയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതിനൊക്കെ ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. അപ്പോഴിത് വിജയിക്കും. അതുകൊണ്ടെന്താണ് ഈ മാനസികമായ, ഇതൊരു മനസ്സിന്റെ സങ്കല്പശക്തിയാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ അറിവാണ്. ചിലർക്ക് ഇത് ഈ ശക്തി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. ചിലർക്ക് ഈ ശക്തി അറിയാതെ തന്നെ അവർ കാണും, അങ്ങനെയും വരും. പക്ഷേ ഇത് എന്താണ്, സങ്കല്പം എന്ന് പറഞ്ഞാൽ അറിവാണ്, മാറിപ്പോകുന്നതാണ്, കാലദേശ അവസ്ഥകളെയൊക്കെ ആശ്രയിക്കുന്നതാണ്. ഇത് സർവജ്ഞത്വമല്ല ഇതൊന്നും. എന്തുകൊണ്ട് സർവജ്ഞത്വമല്ല? ഇത് മാറിപ്പോകുന്നതാണ്. പിന്നെ സുഷുതിയിലെ സർവജ്ഞത്വം എന്താ? അതിന് അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിത്യം അവിയോഗ, അതിന് വിയോഗം സംഭവിക്കുന്നില്ല, ഈ പറയുന്ന തരത്തിലുള്ള മാറ്റം സംഭവിക്കുന്നില്ല. ഒരാൾ വലിയ സർവജ്ഞനാണ്, ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഉണ്ട്. അവസാന സമയത്ത് കോമയിൽ കിടക്കുകയാണ്. ചെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയൂ, എന്റെ ഭാവി എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞു. ആള് വലിയ സിദ്ധനാണ്, പക്ഷെ അവസാനം കോമയിലായിപ്പോയി. അപ്പൊ ദൈവത്തിന്റെ സർവജ്ഞത്വം ഇതുപോലെയാണ് ധരിച്ചു കഴിഞ്ഞാൽ, ദൈവം കോമയിലായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താകും? നമുക്ക് അബദ്ധധാരണകളാണ്. അതല്ല സിദ്ധിവിശേഷങ്ങളല്ല സർവജ്ഞത്വം. ഇവിടെ പറയുന്നത് എന്താണ്? നിത്യം അവിയോഗ. ഇത് പറയുന്നത് എവിടെ കുറിച്ച്? എവിടത്തെ കുറിച്ച്? സുഷുപ്തിയെ കുറിച്ച്. സുഷുപ്തിയിലെ സർവജ്ഞത്വം എന്ന് പറയുന്നത് ഒരിക്കലും വിയോഗം വരാത്തതാണ്, അത് നിത്യമാണ്, അതെന്താണ് പ്രജ്ഞാസ്വരൂപമാണ്, ഇതാണ് സർവജ്ഞത്വം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവജ്ഞത്വം എന്താണെന്ന് വ്യക്തമാവും. ഇത്രയും പറഞ്ഞിട്ടും വ്യക്തമാകാത്തവനെ സാക്ഷാത് ബ്രഹ്മാവ് വിചാരിച്ചാലും വ്യക്തമാക്കാനും പറ്റത്തില്ല. അതാണ് സർവജ്ഞത്വ സ്വരൂപം എന്ന് പറയുന്ന പ്രജ്ഞ. അതിനെയാണ് സൃഷ്ടിയിൽ സൂചിപ്പിക്കുന്നത്. അത് നിത്യവും നിത്യ അലുപ്ത ശക്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ നിത്യ അലുപ്ത ശക്തിയാണ് സുഷുതിയിലെ സർവജ്ഞത്വം എന്ന് പറയുന്നത്. അതാണ് ശരിയായ സർവജ്ഞത്വം. പറയുന്നു, നീ എപ്പോഴാണോ സുഷുപ്തനായിരുന്നത്, ആ സുഷുപ്തനായിരുന്ന സമയത്ത് നീ സ്വയം ആ നിത്യ അലുപ്ത ശക്തിയായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് നീ സർവജ്ഞനായിരുന്നത്. അപ്പൊ ചിന്തിക്കരുത്, അപ്പൊ ഞാൻ അത്രയും വലിയ ആളായിരുന്നു, ഞാൻ മോശക്കാരനല്ലോ. അപ്പൊ അവിടെ ആ ജ്ഞാനം എന്നുള്ള അങ്ങ് വിടണം. അവിടെ ഞാനില്ല, ഞാൻ ഈ കേമത്വമൊക്കെ ഇവിടെയുള്ളൂ. എന്റെ എല്ലാ കേമത്വവും എന്റെ എല്ലാ അറിവും ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ അധിക പ്രസംഗം എല്ലാം പറയുന്നത്. അവിടെയാണെങ്കിലോ നിത്യ അലുപ്ത ശക്തിയാണ്, അതാണ് സ്വരൂപം, അതാണ് ശരിയായ സർവജ്ഞത്വം. അവിടെ അജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചെടുത്തി നല്ല പിടയാണ് കൊടുക്കേണ്ടത്. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ്? ചിലർക്ക് ബോധം ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ടേ പറ്റും, ഉപദേശം കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണല്ലാതെ വിദ്വേഷം കൊണ്ടല്ല. അതാണ് സുഷുതിയിൽ സർവജ്ഞത്വം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്റേതല്ല എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ സുഷുതിയിൽ ആ സർവജ്ഞത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ഉറക്കം എന്ന് ചിന്തിക്കരുത്. എന്റെ ഉറക്കമല്ല, എന്റെ ഉറക്കമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വ്യക്തമാകുന്നത് ഈ പറയുന്ന സർവജ്ഞത്വമല്ല, മറിച്ച് അറിവില്ലായ്മയാണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഉറങ്ങിയപ്പോ ഒന്നും അറിഞ്ഞില്ല, അവിടെ എന്തുകൊണ്ട് ഞാനുണ്ട്? എന്റെ ഉറക്കമുണ്ട്, എന്റെ അറിവില്ലായ്മയുണ്ട്. അപ്പോ അവിടെ അറിവില്ലായ്മ ഉണ്ട് എന്ന് പറയുന്നത് ആർക്കാണോ ഞാനുള്ളത് അവനാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഈ ബോധം ആ അവസ്ഥയെക്കുറിച്ച് സ്വാഭാവികമായി കൽപ്പിക്കുമ്പോഴാണ് അവിടെ അജ്ഞാനം എനിക്ക് പ്രത്യക്ഷമാകുന്നത്. മറിച്ച് ശ്രുതി ആ ഞാൻ എന്നുള്ളതിനെ നിഷേധിച്ചിട്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള സർവജ്ഞത്വമാകും. അതെന്റെ സ്വന്തമല്ല, അതിന് ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. അത് എനിക്കും നിനക്കും സർവർക്കും എല്ലാം ഒരുപോലെയാണ്. ആദ്യം പറയണം, ഇവിടെ പറയുന്നത് മനസ്സിലാക്കണം, എന്റെ ഉറക്കത്തെ കുറിച്ചല്ല പറയുന്നു, അത് എന്റെയും നിന്റെയും എല്ലാവരുടെയും ഉറക്കമാണ്. എന്നുവെച്ചാൽ എല്ലാവരുടെയും സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാതിന് സുഷുതി വരെ പോയി അജ്ഞാനമില്ലാത്ത ഒരു സ്ഥാനത്തെ കാണിക്കാൻ വേണ്ടി? അല്ല, അജ്ഞാനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഇതോ ഇത് അജ്ഞാനമുള്ള സ്ഥലമാണ്, ഇവിടെയാണല്ലോ ഈ അറിവ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിവിനെ കുറിച്ച് ശരിയായ ബോധമുണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ നിത്യ അഭിയോഗ രൂപത്തിലുള്ളതല്ല, വിയോഗം വരാത്ത രൂപത്തിലുള്ളതല്ല, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ അങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോ നിത്യ അഭിയോഗ രൂപത്തിലുള്ള ആ സ്വരൂപത്തെ സുഷുതിയിൽ ശ്രുതി ബോധിപ്പിക്കുന്നു. ഇത് നമ്മൾ ബോധിച്ചു വയ്ക്കുക, ഇതാണ് ഇവിടെ പറയുന്ന സർവജ്ഞത്വം. ഇനി ആരെങ്കിലും പറയണല്ല സുഷുതി എന്ന് പറഞ്ഞാൽ അത് അജ്ഞാനമാണ്, അങ്ങനെ ഇന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നെല്ലാം പറയുകയാണെങ്കിൽ അവരോട് വാദിക്കാനും തർക്കിക്കാനൊന്നും പോകരുത്. അങ്ങനെ വാദിച്ചിട്ടും തർക്കിച്ചിട്ടും ഒന്നും യാതൊരു പ്രയോജനമില്ല. ഉടൻ തന്നെ മുറിക്കകത്ത് കയറി കഥ അടച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഇയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ. ചെയ്യാൻ അത്രേ പറ്റുള്ളൂ. എന്തെങ്കിലും അയാൾക്ക് നല്ല ബുദ്ധിയുണ്ടായ ഇത് ബോധ്യമാകും, ശ്രുതി പറയുന്ന ബോധ്യമാകും. അയാൾ പറയുന്ന അയാളുടെ സഹജമായ ബുദ്ധിയെ കൊണ്ട് ഞാൻ എന്നുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. ശരി, ഇത് നിത്യമായ അലുപ്തമായ സ്വരൂപമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, എന്തിനു സർവജ്ഞനെന്ന് പറഞ്ഞു? ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് കുഴപ്പം വന്നത്. അപ്പോൾ ഇവിടെ അദ്വൈതത്തിൽ പറയുന്നത് ഈ നിത്യമായ വിയോഗം സംഭവിക്കാത്തതായ പ്രജ്ഞാസ്വരൂപം, ആ പ്രജ്ഞാസ്വരൂപമാണ് ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. ജന്മാദ്യസ് യഥ, അവിടെ അതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഭാഷകാരൻ വിശദീകരിച്ചു, ഈ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമല്ല, ദേവന്മാർക്ക് സാധ്യമല്ല, ലോകപാലകന്മാർക്ക് സാധ്യമല്ല, നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ബ്രഹ്മാവിന് സാധ്യമല്ല, ഇതാർക്കും സാധ്യമല്ല. എന്താ ബ്രഹ്മാവ് വിചാരിച്ചാലും നടക്കാത്ത, ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ? ശരി, ബ്രഹ്മാവ് ബാക്കി ഒരുപാട് സൃഷ്ടിയൊക്കെ നടത്തിയാലും പിന്നെ തന്റെ സൃഷ്ടി ആരും നടക്കും? എനിക്ക് കഴിവുണ്ടല്ലോ, ഞാനും പല സൃഷ്ടിയും ചെയ്യുന്നുണ്ടല്ലോ, പറ്റും. പക്ഷെ എന്നെ സൃഷ്ടിക്കാൻ ഞാനാണോ സൃഷ്ടിച്ചാറില്ല? ഈ ഒരു ചോദ്യം ബ്രഹ്മാവിനും വരും, നമുക്ക് വരുന്ന പോലെ. അപ്പോ സൃഷ്ടികർത്താവായി എന്തിനു സ്വീകരിച്ചിരിക്കുന്നു ബ്രഹ്മത്തെ? എന്താ ബ്രഹ്മം? അതിനാണ് പറഞ്ഞത് സർവജ്ഞത്വ സ്വരൂപമായ നശിക്കാത്ത ആ പ്രജ്ഞ. ആ പ്രജ്ഞയിൽ പ്രകടമാകുന്ന ഒന്നാണ് സൃഷ്ടി എന്നാണ് അദ്വൈതി പറയുന്നത്. അല്ല, നമ്മൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു പടം വരയ്ക്കുകയോ ഒരു പാട്ട് പാടുകയോ ഒരു പാത്രത്തെ ഉണ്ടാക്കുകയോ ചെയ്യുന്ന പോലെയുള്ള സൃഷ്ടിയല്ല. അവിടേക്ക് എന്താണ്, നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് ഒരുപാടൊക്കെ ആലോചിക്കുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു, സൃഷ്ടിയിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങളും വരുത്തുന്നു, അവസാനം നമ്മളൊരു നല്ല സൃഷ്ടി ഉണ്ടാക്കും. അപ്പോൾ ഈ ജീവൻ അവൻ്റെ അല്പബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ സൃഷ്ടി ഇങ്ങനെയാണ് നടക്കുന്നത്. അതുപോലെ ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് ഏതോ ഒരാൾ ഇരുന്നു കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ച് അതാണ് സൃഷ്ടികർത്താവ്, ആ ആള് ഇതൊക്കെ സൃഷ്ടിക്കുന്നെങ്കിൽ ഒരു സർവജ്ഞനായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾക്ക് സൃഷ്ടിയെക്കുറിച്ചുള്ള ധാരണകൾ, അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറയുന്ന സൃഷ്ടികർത്താവ് ഇങ്ങനെയൊക്കെയാണ്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പുരാണം കേൾക്കുന്നവന് ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ല, ഈ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട്ട് മനസ്സിലാകത്തുമില്ല. അങ്ങനെയൊന്നുമല്ല, അദ്വൈതി സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? സൃഷ്ടി എന്ന് പറയുന്നത് സ്രഷ്ടാവിൽ പ്രകടമാകുന്ന ഒന്നാണ്. സൃഷ്ടാവിനോട് അനന്യമായി അതിൽ പ്രകടമാകുന്ന ഒന്നാണ്. ഈ പറയുന്ന നിത്യ അലത്ത സ്വരൂപത്തിൽ പ്രകടമാകുന്ന ഒന്നാണ് സൃഷ്ടി എന്ന് പറയും. അതിനപ്പുറം നമ്മൾ ഈ അജ്ഞാനമാകുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി ഈ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നൊന്നുമല്ല. അപ്പോൾ ആ പ്രജ്ഞയെക്കുറിച്ച് ഇവിടെ എന്താ പറയുന്നത്? സർവജ്ഞസ്വരൂപമായി നിത്യ അവയോഗ സ്വരൂപമായിരിക്കുന്നു. അവിടുത്തെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണപ്പോ? അതാണ് അദ്വൈതി പറയുന്ന രീതിയിലനുസരിച്ച് എന്താ സൃഷ്ടി? ആ സർവജ്ഞന്റെ സൃഷ്ടി, ആ സർവജ്ഞന്റെ സൃഷ്ടിയാണ് സ്വപ്നവും ജാഗ്രത. അതാണ് ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ സർവജ്ഞസ്വരൂപത്തിൽ നിന്നും പ്രകടമായ ഒന്നാണ് ഈ ജാഗ്രത. ഈ ജാഗ്രതാണ് സൃഷ്ടി. ഇതുപോലെ പ്രകടമാകുന്ന ഒന്നാണ് സ്വപ്നം, അതാണ് സൃഷ്ടി. അപ്പം നമ്മൾ സാധാരണ ധരിക്കുന്ന രീതിയിലുള്ള സൃഷ്ടിയൊന്നുമില്ല. ഈ നമ്മൾ എന്ത് ചെയ്യുന്നു? സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ ജാഗ്രതത്തിൽ എന്നിൽ സംഭവിക്കുന്ന സങ്കല്പ വികല്പങ്ങൾ, എന്നിൽ സംഭവിക്കുന്ന ക്രിയകൾ, ഇതിൻ്റെയെല്ലാം ഫലങ്ങൾ, ഇതിൽ വരുന്ന കാര്യകാരണ ഭാവങ്ങൾ, ഇതിനെയാണ് നമ്മൾ സാധാരണ സൃഷ്ടി എന്ന് പറയുന്നത്. ഇത് എൻ്റെ കാരണത്തെയാണ് നമ്മൾ അന്വേഷിച്ച് കിടക്കുന്നത്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന പ്രജ്ഞാസ്വരൂപമാണ്. അവിടെ സംഭവിച്ചിരിക്കുന്ന സൃഷ്ടി എന്ന് പറയുന്ന ഈ ജാഗ്രതാണ്. അത് സങ്കല്പരൂപത്തിലായാലും ശരി, ക്രിയാരൂപത്തിലായാലും ശരി, ഫലരൂപത്തിലായാലും ശരി, അതിൽ പരസ്പരം നിങ്ങൾക്ക് കാര്യകാരണങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞാലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇതെല്ലാം എന്താണ്? ഈ ജാഗ്രത് പ്രകടനം ഇതാണ്, ഈ പ്രകടഭാവം ഇതാണ് സൃഷ്ടി. അത് എവിടെ നിന്ന് സംഭവിച്ചു? ഈ സർവജ്ഞത്വ സ്വരൂപത്തിൽ നിന്ന് ഇത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ശ്രുതി ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്? അല്പനിമിഷം മുമ്പ് വരെ താൻ അവിടെ ആയിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു. ചിലല്ല ഇപ്പോഴും അവിടെ തന്നെ. ഇതേ ആണ് ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോ ഇതിന് വേണ്ട സർവജ്ഞത്വത്തെയാണ് ഇവിടെ സർവജ്ഞത്വം എന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് സുഷുപ്തിയിലെ ആ നിത്യമായ അവിയോഗമായ സ്വരൂപം, പരമാർത്ഥ സ്വരൂപം അതിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിച്ചാൽ ഇതൊരാശ്ചര്യം എന്നേ പറയാൻ പറ്റും. തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു ആശ്ചര്യവുമില്ല. സംഭവിക്കുന്നു സൃഷ്ടി. ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. അങ്ങനെ പറയുമ്പോൾ സുഷുപ്തിയിൽ കുറിച്ച് ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും. ഇവിടെ മാറുന്ന ഒരു ബുദ്ധിയെക്കുറിച്ചല്ല സുഷുപ്തിയെക്കുറിച്ച് പറയുന്ന. അതുകൊണ്ട് ഈ ജാഗ്രതയിൽ ഉപയോഗിക്കുന്ന മാറുന്ന അർത്ഥത്തിലുള്ള ശബ്ദങ്ങളൊന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെ? സുഷുപ്തിയിൽ ഞാൻ അറിയുന്നു, സുഷുപ്തിയിൽ ഞാൻ അറിവുള്ളവനാണ്, സുഷുപ്തിയിൽ ഞാൻ എല്ലാത്തെയും അറിഞ്ഞുകൊണ്ടിരുന്നു, അതുകൊണ്ട് സുഷുപ്തിയിൽ ഞാൻ സർവജ്ഞനാണ്, ഇതൊന്നും പറയാൻ പാടില്ല. എന്തു പറഞ്ഞാലും അബദ്ധമായി പോകും. അബദ്ധമെന്ന് മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ അനുഭവത്തിന് വിരുദ്ധവുമാണ്. എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ അറിവിനെ അറിഞ്ഞുകൊണ്ടിരുന്നു പറയാൻ പറ്റുമോ? സുഷുപ്തിയിൽ ആരെങ്കിലും അറിവിനെ അറിഞ്ഞോ? ഇതെല്ലാം അബദ്ധപ്രയോഗങ്ങളാണ്. അറിവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ മാറുന്ന ഒരു അറിവ് പ്രകടമായി എന്നാണ്. അവിടെ അറിവിനെയും അറിയുന്നില്ല, അറിവില്ലായ്മയും അറിയുന്നില്ല. അത്തരം പ്രയോഗങ്ങളെല്ലാം അബദ്ധമാണ്, ആലോചിക്കാതെ പ്രയോഗിക്കുകയാണ്. പിന്നെ ഏത് ശബ്ദമാണ് അവശേഷിക്കുന്നത്? അതാണ് ഇവിടെ ഭാഷ്യകാരൻ പ്രയോഗിച്ചത്. എന്താണ്? സർവജ്ഞത്വലക്ഷണയ പ്രജ്ഞയ നിത്യം അവിയോഗ, രണ്ടു മൂന്ന് വാക്കുകളേ ഉണ്ടു. പക്ഷെ അതിന്റെ ഗഹനത മനസ്സിലാക്കിയാൽ അദ്വൈതം വ്യക്തമായി. ഇതിനെയാണ് ആത്മബോധം, ബ്രഹ്മബോധം എന്ന് പറയുന്നത്. ഈ ബോധത്തെയാണ് അപ്പോ ഇവിടെ എന്താണ് വിയോഗ രൂപത്തിലുള്ള ഈ ബുദ്ധി, ഈ അറിവ്, ഈ ശബ്ദങ്ങളൊന്നും സുഷുപ്തിയെ സംബന്ധിച്ച് പറയരുത്. ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ചെല്ലു പറയാം, അപ്പൊ അവിടെ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു, അബദ്ധമാണെന്ന് പറയുന്നു. പിന്നെ എന്ത് വേണമെങ്കിൽ പറയാം, അവിടെ കേവലമായ അറിവായിരുന്നു, ചിന്തിക്കാൻ കഴിയാത്ത, എന്നുവെച്ചാൽ ചിന്തയ്ക്ക് വിഷയമില്ലാത്ത, പറയാൻ കഴിയാത്ത, വാക്കിന് വിഷയമില്ലാത്ത, കേവലമായ നിരുപാധികമായ അറിവായിരുന്നു. പറയുന്നു അത് നിത്യം അവിയോഗമാണ് എന്ന് പറഞ്ഞു. ഇത് സുഷുപ്തിയെ കുറിച്ചാണ് പറഞ്ഞത്. സുഷുപ്തിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് പിന്നെ എന്തിനാ ജാഗ്രത ഇതിനെ കുറിച്ച് പറയുന്നത്? കാരണം സുഷുപ്തിയിൽ ഒരു കാര്യം ഉറപ്പാണ്, സുഷുപ്തിയിൽ നമുക്ക് യാതൊരു സൃഷ്ടിയും അനുഭവപ്പെട്ടില്ല. നമുക്ക് സൃഷ്ടി അനുഭവപ്പെടുന്ന ഈ ജാഗ്രതയിലാണ്. സുഷുപ്തിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? നിത്യം നിത്യം അവിയോഗമായ, അവിയോഗം സംഭവിക്കാത്തതായ ജ്ഞാനസ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ, ജ്ഞാനത്തിന്റെ ഏതാണോ പരമാർത്ഥമായ സ്വരൂപം അതിന് ഒരു സ്ഥലത്തും വിയോഗം സംഭവിക്കുന്നില്ല. അത് ഒരവസ്ഥ ആശ്രയിക്കുന്ന ജാഗ്രത എന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ തുര്യമെന്നോ ഇങ്ങനെയുള്ള യാതൊരു അവസ്ഥാഭേദത്തെയും അത് ആശ്രയിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് നിത്യമാണ്, അലുപ്തമാണ്, പ്രജ്ഞാസ്വരൂപമാണെങ്കിൽ അത് തന്നെയാണ് ഇവിടെയും. അത് കേവലം സുഷുപ്തിക്ക് അവകാശപ്പെട്ട ഒന്നല്ല, അത് തന്നെയാണ് സുഷുപ്തി, അത് തന്നെയാണ് ജാഗ്രതത്തിൽ, അത് തന്നെയാണ് സ്വപ്നത്തിൽ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സുഷുപ്തിയിൽ ആ സർവജ്ഞത്വത്തെക്കുറിച്ച് അങ്ങ് വിടാം. അതാണല്ലോ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ഉറങ്ങി സർവജ്ഞനായി എന്ന് പറയുമ്പോൾ താൻ സർവജ്ഞനായിരിക്കുന്നത് എങ്ങനെയാണോ സുഷുപ്തിയിൽ അങ്ങനെ ഇരുന്നത് അതുപോലെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം സർവജ്ഞനാണ്. കാരണം എന്തുകൊണ്ട്? അത് നിത്യ അവിയോഗമാണ്, വിയോഗം സംഭവിക്കാത്ത സ്വരൂപമാണ്. ആ വിയോഗം സംഭവിക്കാത്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തത് തന്നെയാണ് സുഷുപ്തി. ആ വിയോഗ സംഭവിക്കാത്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തതാണ് സ്വപ്നം. ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തതാണ് ഈ ജാഗ്രത്. സ്ഥിതി ചെയ്യുന്നതാണ് ഈ ജാഗ്രത്. ഇപ്പൊ സൃഷ്ടി എവിടെ സംഭവിക്കുന്നു? സുഷുപ്തിയിൽ സംഭവിക്കുന്നു. എന്താണ് ആ സുഷുപ്തി? ഈ സ്വരൂപം അതെവിടെയുണ്ട്? അതെല്ലായിടത്തും ഉണ്ട്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ആ നിത്യമായ വിയോഗം സംഭവിക്കാത്തതായ സ്വരൂപമുണ്ട്. അപ്പൊ എവിടെ സൃഷ്ടി സംഭവിക്കുന്നു? സുഷുപ്തിയിൽ. ഇവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ സൃഷ്ടി? ഇവിടത്തെ ഈ വിയോഗം സംഭവിക്കുന്ന ബോധം, ആ ബോധത്തിന്റെ വിഷയങ്ങൾ, ഇതെല്ലാം സൃഷ്ടിയാണ്. ഇത് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന ചർച്ചകൾ എല്ലാം എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ഈ തത്വം എന്താണ് എന്നുള്ളതിനെ ജാഗ്രതയിൽ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? സുഷുപ്തി ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലായി സുഷുപ്തിയിലെ സർവജ്ഞസ്വരൂപം, അലുത്ത സ്വരൂപം എന്നതാണ്. ഒന്നുകൂടി മനസ്സിലാക്കി എന്താണ്? ആ സ്വരൂപം തന്നെയാണ്, അത് മാറാത്തതാണെങ്കിൽ അത് തന്നെയാണ് സ്വപ്നത്തിലും അത് തന്നെയാണ് ജാഗ്രതത്തിലും. മനസ്സിലാക്കുന്നു ആ സ്വരൂപമാണ് ജാഗ്രതയിൽ സ്ഥിതി ചെയ്യുന്ന ആ മാറാത്ത സ്വരൂപം. ആരുടെ? നിന്റെ സ്വരൂപം. നിന്റെ മാത്രമല്ല, സർവരുടെയും സ്വരൂപം. ആ സുഷുപ്തി എന്ന് പറയുന്ന അപ്പോൾ വെറും അറിവില്ലായ്മയല്ല, ഉറക്കമല്ല. അത് സർവകാലത്തിനും സർവ അവസ്ഥകൾക്കും ആധാരമായിരിക്കുന്ന സ്വസ്വരൂപമാണ് സുഷുപ്തി. അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് സുഷുപ്തി എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തിലൂടെ വിചാരം ചെയ്ത് ജാഗ്രത എന്ന് പറയുന്ന അനുഭവത്തിലെത്തിച്ചേരുന്നതാണ് അദ്വൈതത്തിലെ അനുഭവം എന്ന് പറയുന്നത്. ജാഗ്രത വരുമ്പോൾ അത് അനുഭവമാണ്. ഇവിടെ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താൻ അല്പസ്വരൂപമാണ്, അതിന് ലോകം സംഭവിച്ചില്ല സ്വപ്നത്തിൽ, ലോകം സംഭവിച്ചില്ല സുഷുപ്തിയിൽ. അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അതിന് ലോകം സംഭവിച്ചില്ല. അപ്പൊ ആ സർവജ്ഞത്വം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമായതുകൊണ്ടാണ് തന്നിൽ ഈ സൃഷ്ടികളെല്ലാം സംഭവിക്കുന്നത്. ഈ സൃഷ്ടികളെല്ലാം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാൻ എന്താണ്? കാലവും ദേശവും, ഇതാണ് സൃഷ്ടി. ഇതിനപ്പുറം സൃഷ്ടി ഒന്നുമില്ല. ഈ കാലബോധവും ദേശബോധവും ഇതിനെ ആശ്രയിച്ചുള്ള സർവസംഭവങ്ങളും നടക്കുന്നത് ഈ സ്വരൂപത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പൊ ഇതിനെ സർവജ്ഞനിൽ നിന്നല്ലാതെ എന്തെന്ന് വിളിക്കും? അവിടെ പറയുമ്പോൾ പിന്നെ ഞാൻ നീ എന്നുള്ള ഭേദമില്ല, നിന്റെ ഉറക്കം എന്റെ ജാഗ്രത്, അങ്ങനെ ഒരു ഭേദമില്ല. എല്ലാം എവിടെ സംഭവിക്കുന്നു? ഈ സർവജ്ഞമായ തന്റെ സ്വരൂപത്തിൽ സംഭവിക്കുന്നു. ഇതാണ് ഇവിടെ സർവജ്ഞത്വം എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് സർവജ്ഞത്വ ലക്ഷണയ പ്രജ്ഞയ നിത്യം അവിയോഗ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത് തന്നെ സുഷുപ്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കാം, മൂർച്ഛയെ സംബന്ധിച്ച് മനസ്സിലാക്കാം. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരുവിധം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. കാരണം നിരന്തരം നമ്മൾ അതിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു തരത്തിലും ചിന്തിച്ചാൽ മനുഷ്യന് പിടികിട്ടാത്ത ഒരു കാര്യമുണ്ട്. കുത്തിയിരുന്ന് ചിന്തിച്ചാലും ശരി, എഴുന്നേറ്റ് നിന്ന് ചിന്തിച്ചാലും പിടികിട്ടത്തില്ല. എന്താണ് അതാണ് മരണം. അത് ഒരു രക്ഷയില്ല, അതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു ഒരു പിടിയും കിട്ടത്തില്ല. കൃത്യമായി പറയാൻ പറ്റില്ല. ഇനി ആരെങ്കിലും കൃത്യമായി പറഞ്ഞാൽ നമുക്കൊട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല. ഉറക്കത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ഇന്നലെ കണ്ട എന്നെ തന്നെയാണ് ഒരു ഉറക്കം കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അപ്പോൾ എന്റെ ഉറക്കത്തിന് മുമ്പുള്ള കാര്യങ്ങൾ കുറേയെങ്കിലും നിങ്ങളുടെ പ്രത്യക്ഷ അനുമാനാദി പ്രമാണങ്ങൾക്ക് വിഷയമാണ്. കാരണം ഇന്നലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ട്, തിരിച്ചെനിക്ക് നിങ്ങളെ സംബന്ധിച്ചും ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നുള്ള ഒരുപാട് ഭാഗങ്ങൾ അതിനകത്തുണ്ട്. എന്തുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകും. മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പിടിയില്ല, നമ്മളെല്ലാം ചത്തിട്ട് ജനിച്ചവരാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ആരുടെ കയ്യിലും അതിന് യാതൊരു തെളിവുമില്ല. ഉണ്ടെന്ന് പറയുന്ന തെളിവുകളെല്ലാം വളരെ ദുർബലമാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും കൊണ്ടത് അംഗീകരിപ്പിക്കാൻ പ്രയാസമാണ്. ഉറക്കത്തെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റവണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റും, ആർക്കും അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ മരിച്ചിട്ട് ജനിച്ചു വന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. എന്നാൽ സുഹൃത്തി പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് മരണവും. അക്കാര്യം ആർക്കും നിഷേധിക്കാനും വയ്യ. പക്ഷേ സുഷുപ്തിക്ക് ശേഷം ഉള്ള ജാഗ്രത് തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സുഷുപ്തിയെ സംബന്ധിച്ച് വിവാദം ഒന്നുമില്ല. സുഷുപ്തിക്ക് പൂർവ്വമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിവാദമില്ല. പക്ഷെ മരണത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ മരിച്ചിട്ട് ജനിച്ചവനാണെന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസം മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ അവിടെ വിചാരത്തിൻ്റെ ആവശ്യമില്ല, ഏതും വിശ്വസിക്കും. ഇവിടെ വിശ്വാസത്തിനുള്ള പ്രസക്തി വിചാരത്തിനാണ്. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ദേവനായിരുന്നു എന്ന് പറഞ്ഞാൽ ശരി, വിശ്വസിച്ച അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭാഷകാരൻ ഇവിടെ പറയുന്നത് സുഷുപ്തിയെക്കുറിച്ച് നിങ്ങൾക്കൊരു കാര്യം ബോധ്യമായി എന്താണോ, അവിടെ കേവലമായ ജ്ഞപ്തി സ്വരൂപമായിരുന്നു. എന്നാൽ സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത് അറിയാൻ പറ്റുന്നില്ല, ഒന്നും അറിവില്ല. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് തുല്യമാണ് എവിടെ, മരണത്തിൽ. സുഷുപ്തി പോലെ തന്നെ, അതുകൊണ്ടാണെന്ന് പറയുന്നത് അവൻ ചത്തതുപോലെ കിടന്നുറങ്ങി. നല്ല ഉറക്കമാണെങ്കിൽ ചത്തതിന് സംബന്ധം, ചത്തില്ല എന്ന് ഉറപ്പുമില്ല. നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ അടുത്ത് ചത്തുപോയോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സമാനം പറയുന്നു, ഒരു ബോധമില്ലായിരുന്നു. വാസ്തവത്തിൽ ഉറക്കം പോലെയാണെങ്കിൽ ചാകുക എന്ന് പറഞ്ഞാൽ വളരെ സുഖമുള്ളൊരു ഏർപ്പാടാണ്. മനുഷ്യൻ ഭയക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ ഉറക്കത്തെ ഭയക്കണ്ടേ? ഉറക്കത്തെ ആരും ഭയക്കുന്നില്ലല്ലോ. എന്നാൽ ആ ബോധമില്ലായ്മ എന്ന് പറയുന്നത് ഉറക്കത്തെക്കാൾ എത്രയോ കൂടുതലാണ് സുഷുപ്തിയിൽ. അപ്പം നമ്മൾ ബോധമില്ലായ്മയെ ഭയക്കുന്ന ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മരണത്തെ ഭയക്കുന്നു? അത് ഉറക്കത്തെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സ്ഥാനമാണ്. ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് എന്താണ് മരണം എന്ന് പറയുന്നത് ദീർഘ സുഷുപ്തിയാണ് എന്ന് പറയുന്നത്. പക്ഷേ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ സഹജമായ ബുദ്ധിയനുസരിച്ച് അറിവില്ലായ്മയാണെങ്കിൽ, സുഷുപ്തി എന്ന് പറയുന്നതും അതുപോലെ അറിവില്ലായ്മയാണെങ്കിൽ, ശ്രുതി പറയുന്നത് എന്താണ്? ഇത് രണ്ടും നിത്യ അലത്ത സ്വരൂപമാണ്. അവിടെയും അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്നാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉത്ക്രാന്തിയെ കുറിച്ച് പറയുന്നത്. ഈ മരണം സംഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്തും ശ്രുതി പറഞ്ഞിരിക്കുന്നത് അതൊരു യാത്രയെന്നാണ്. എന്താണ് യാത്രയെന്ന് പറയാൻ കാരണം, സുഷുതി എന്ന് പറയുന്ന ഒരു യാത്രയാണ്. എവിടെ? ഈ ജാഗ്രതയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പോക്കാണ്. യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്കറിയാൻ പറ്റും. അതാണ് യാത്രയുടെ ഒരു പ്രത്യേകത. ഉറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അറിയാം, ഇതാ യാത്ര ആരംഭിച്ചു, ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ചിലരുന്ന് ഞെരിയും പിരിയൊക്കെ ചെയ്യുന്നത്. ഉറങ്ങരുതെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. തലയിട്ട് കൊടയും തലമുടി വലിച്ചു പിടിക്കും, പലതും ചെയ്യും. നിർഭാഗ്യവശാൽ ഇതിന്റെ ഇടയ്ക്ക് അങ്ങ് വെട്ടും പോകും. അപ്പൊ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, അറിയത്തില്ല ഏത് വഴിക്കാ യാത്ര എന്നുള്ള ഒരു പിടിയും കിട്ടത്തില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചും വരും, അറിയാതെ തന്നെ തിരിച്ചു വരും. എന്റെ തല ഈ മൈക്കിന്റെ അടുത്തോട്ട് വന്നാൽ മതി, ശബ്ദം ഒന്ന് മറട്ടും എന്നൊരു ശബ്ദം പെട്ടെന്ന്. എന്താ കേട്ടത്? എന്റെ തല ആടുന്നതിനനുസരിച്ച് ചിലരിൽ ഇത് ഈ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മൽപ്പിടുത്തം, ഉറക്കം, പെട്ടെന്ന് ഞെട്ടി ഉണർ. അപ്പോ ഇതുപോലെ തന്നെ മരണവും അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ കാണുമ്പോൾ അറിയാം. ഇത് ചിലപ്പോൾ അറിയത്തുമില്ല, സാധാരണഗതി അറിയും. ജരാ വ്യാധികളെല്ലാം അടുത്ത് വരുമ്പോൾ മനസ്സിലാകുന്ന സമയമായി. ചിലപ്പോൾ ഒരു മുന്നറിയിപ്പും കിട്ടത്തുമില്ല. പക്ഷെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ബോധമില്ല, ബോധം നഷ്ടപ്പെട്ടു. അവിടെ ബോധമുണ്ടെന്ന് പറയുന്നത് സുഷുപ്തി ബോധമുണ്ടെന്ന് പറയുമ്പോൾ പോലെയാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുമ്പോൾ നിദ്ര, മൂർച്ഛ, സുഷുപ്തിഷു എന്ന് ചേർത്ത് പറയും. നിദ്രയില്, മൂർച്ഛയില്, സുഷുപ്തിയില് എല്ലാം ഒരുപോലെയാണ്. അത് സുഷുപ്തി പോലെയുള്ള ഒരു ഏർപ്പാടാണ് എന്ന് വന്നാൽ അത് വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന എന്താണ്? അതും ഇതുപോലെ തന്നെ അവിടെയും സ്വരൂപസ്ഥിതിയാണ് എന്നാ പറയുന്നു. അവിടെയും സർവജ്ഞത്വ ലക്ഷണയ പ്രജ്ഞയ നിത്യം അവയോഗ ഉത്ക്രാന്തിയിലും അത് തന്നെ സംഭവിക്കുന്നു. അപ്പൊ ജനനം എന്ന് പറയുന്നതോ ഈ ജാഗ്രത സൃഷ്ടി പോലെ. ജാഗ്രതയിൽ ഇങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുമ്പോൾ നമ്മൾ കരുതുന്നില്ല എന്താണോ ഞാൻ ജനിച്ചു എന്നൊന്നും കരുതുന്നില്ല. ജനിച്ചവൻ തന്നെയാണ്, ഉറങ്ങി ഉണർന്നു എന്നേ ഉള്ളൂ. അതേസമയം ഈ പറയുന്ന മൃതിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ അവിടെയും സ്വരൂപസ്ഥിതിയാണെന്നാണല്ലോ പറയുന്നത്. അവിടെ നിന്ന് ഉണർന്നു വരുമ്പോൾ ഞാൻ അറിയുന്നു, ജനിച്ചു എന്നറിയുന്നു. ചോദിക്കും, അങ്ങനെ അറിഞ്ഞില്ലല്ലോ, ഞാൻ ജനിച്ചപ്പം ഞാൻ ജനിച്ചു എന്നറിഞ്ഞില്ല. പിന്നെ എന്താ പരമാവധി ഞാൻ ചെയ്ത ഒരു നിലവിളിയാണ്, അത് ഓർമ്മയില്ല, നിലവിളിച്ചു എന്നും ബാക്കിയുള്ളവരെല്ലാം പറയുന്നു. നിലവിളിച്ചില്ലെങ്കിൽ ഡോക്ടർ ഒന്ന് പരിശോധിക്കും, എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ നിലവിളിപ്പിക്കും. ഇത് ജനിക്കുമ്പോൾ നിലവിളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, ഉടൻ ഡോക്ടറെ വിളിക്കണം. അതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ്? കാരണം അവിടെ ജനിച്ചു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഉപകരണങ്ങളൊന്നും അത് ബോധിപ്പിക്കുന്നതിന് പര്യാപ്തമല്ല. ഏതുപോലെ ഈ ജാഗ്രതയിൽ ഇരിക്കുന്ന ഉപകരണങ്ങളാണ് ഈ ജാഗ്രതയിലെ ഈ ബോധത്തെ ബോധിപ്പിക്കുന്നത്. ഇതിന് സ്വപ്നത്തിലെ ബോധത്തെ ബോധിപ്പിക്കുന്നതിന് ശേഷിയില്ല. നമ്മൾ സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്കാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഉപകരണങ്ങൾ കൊണ്ട് സ്വപ്നത്തെ ഗ്രഹിക്കാൻ പറ്റും, അവിടെ ഈ ജാഗ്രതനെ ഗ്രഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നാരുടെ മകനായി മകളായി ജനിച്ചു, ഇത്രയും കാലം ജീവിച്ചു, ഇതൊന്നും സ്വപ്നത്തിലെ ആ ഉപകരണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മരണത്തിൽ നിന്ന് വരുമ്പോൾ, ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ അപ്രരൂഢങ്ങളായ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതൊന്നും ഇതാ എൻ്റെ ഞാൻ ജനിച്ചിരിക്കുന്നു എന്നൊരു ബോധത്തെ ഉണ്ടാക്കുന്നില്ല. ബോധമില്ലാത്തതുകൊണ്ടല്ല, കാലം പിടിക്കും. മറ്റുള്ളവർ പറഞ്ഞു തരണം, നീ ജനിച്ചിരിക്കുകയാണ്, നിന്റെ ഒന്നാം ജന്മവാർഷികമാണ്, അപ്പോഴാണ് ഇത് അറിയുന്നത്. ഒന്നായാലും അറിയത്തില്ല, രണ്ട് മൂന്ന് നാല് അഞ്ചിലൊക്കെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഞാൻ ജനിച്ചിരിക്കുന്നു ലോകത്ത്. അതുവരെ അറിയുന്നുണ്ടോ? ഇല്ല. അവിടെ എന്താണ്? ബോധം അപ്രരൂഢമായ അവസ്ഥയാണ്. അത് ചിലപ്പോൾ നമ്മൾ ഉറക്കത്തു നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് സ്ഥലകാല ബോധമൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഇവിടെ തന്നെ പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കുന്നു. നട്ടിവിടുന്നിട്ട് ഇതെവിടെയാണ്? അടുക്കളയിലാണോ അതോ സത്സംഗം നടക്കുന്നിടത്താണെന്ന് പെട്ടെന്നൊരു പിടി കിട്ടത്തില്ല. മുമ്പോട്ട് നോക്കുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നുണ്ട്, ഒരുപാട് കണ്ട് പരിചയമുള്ള മുഖമാണ്, കേട്ട് പരിചയമുള്ള ശബ്ദം. അപ്പോൾ ഇത് പഴയ കാര്യം തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. മാറ്റം എനിക്കാ സംഭവിച്ചത്. കുറച്ച് സമയം പിടിക്കും സ്ഥലകാല ബോധം കിട്ടാൻ. ഈ സമയത്തിന്റെ താമസം ജാഗ്രതയിൽ സംഭവിക്കുന്ന പോലെ തന്നെ മരണത്തിന് ശേഷം ജന്മത്തിൽ സംഭവിക്കുന്നു. ഇവിടെ എന്താണ്? ഇന്ദ്രിയങ്ങൾ മനസ്സ് സശക്തമാകുന്നില്ല, വിഷയങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് തന്നെ പക്ഷെ ഭാഷകാരൻ പറയുന്ന എന്താണ്? അവിടെയും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. അവിടെയും കേവലമായ അലുത്ത സ്വരൂപമാണ്. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? തഥ ഉത്ക്രാന്തോ അഭി ശ്രുതി അത് എന്ന് പറയുന്നു. ഉത്ക്രാന്തിയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് വെറുതെ അങ്ങ് പറയുകയല്ല, ശ്രുതി പറഞ്ഞിരിക്കുന്നു. എന്താണ്? അയം ശരീര ആത്മാ പ്രാജ്ഞേന ആത്മന അന്വാരൂഢ ഉത്സർജൻ ജാതി. ആ പോക്കിനെ കുറിച്ച് പറയുകയാണ്. ഈ ഭാഗം നമ്മൾ ഉപനിഷത്തിൽ വളരെ വിശദീകരിച്ചാണ്. ഇന്നിത് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സന്ധി പോയി. സന്ധിക്കൊന്നുമില്ല ഇവിടെ. കുഴപ്പമില്ല, കുറച്ച് സന്ധി പറഞ്ഞില്ലെങ്കിലും ശരിയാവത്തില്ല. കാരണം ഇതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ, മറ്റേ വെറും തിയറിയാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിനുശേഷമുള്ള ഭാഗം ഞാൻ വായിക്കാൻ നോക്കുക. പിന്നെ ഞാൻ അല്പം സ്പീഡിന് വായിക്കും, കാരണം മനഃപൂർവ്വം വായിക്കുന്ന അങ്ങനെ. കാരണം മുമ്പേ പോകുന്നവന് ഓടിയാലേ പിറകെ പോകുന്നവർ ഓടത്തുള്ളൂ. അപ്പൊ ഈ 10-12 വർഷം അലസമായി ഇവിടെ ഇരുന്ന് ഉറങ്ങിയതുപോലെ വ്യാകരണത്തിൽ പറ്റത്തില്ല. ഇത് സമയം കളയുന്ന പരിപാടിയല്ല. ഇത് ഇത്തിരി സ്പീഡിന് പോയാലും കിട്ടും, പക്ഷെ അവിടെ പരിശ്രമം കൂടുതൽ ആവശ്യമാണ്. അപ്പോ ഇത് ഒക്കെ പ്രത്യേകിച്ചും സന്ധ്യ മറ്റുമൊക്കെ മനസ്സിലാക്കുന്നവർ, ഇവിടെ ഇരുന്ന് കഥ കേൾക്കുന്നവരെ പോലെ മുഴുവൻ സമയം ഇരുന്ന് കഥയും കേട്ട് അവസാനം പൊടിയും തേറ്റും എഴുന്നേറ്റ് പോകുന്ന പോലെ ഇവിടെ നടക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുള്ളൊരു കാര്യം ചെയ്യണം. പോയതിന് ശേഷം ഇതെടുത്തൊന്ന് വായിച്ചു പോകണം. എന്നാലേ അതിവിടെ പ്രയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വടക്കേന്ത്യയിൽ പോയി പഠിച്ചിട്ട് വന്നു പോലെ ആയിപ്പോവും. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ആയിപ്പോ അങ്ങനെ വരരുത്. അപ്പം ഇത് വായിച്ചു പോകും. അപ്പം അത് വായിച്ചു നോക്കുന്നതിനുള്ള ഒരു പ്രേരകം എന്നുള്ളതൊക്കെയാണ് ഞാൻ സ്പീഡിന് വായിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നി ഇത് സ്വയം വായിച്ചു നോക്കുക, അത് സ്പീഡിന് കൂടെ പോകാൻ പറ്റത്തില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന് ഇതെല്ലാം ഒന്ന് വായിക്കണം. തഥാ ഉത്ക്രാന്തൗ അപി തഥാ ഉത്ക്രാന്തൗ എന്താണ് ആഗുണ ആഗുണ അത് പറയുന്ന മനസ്സിലാകാത്തവർ ഒന്ന് മാർക്ക് ചെയ്യുക, പിന്നീട് നോക്കുക. അവിടെ രണ്ട് സന്ധിയുണ്ട്, അയവായവ എന്ന് പറഞ്ഞ് ശരിയാണ്. ഇവിടെ ഉത്ക്രാന്തൗ അപി കുറച്ചു പേർക്ക് അത് വ്യക്തമായി മനസ്സിലായി, ബാക്കിയുള്ളവരും മനസ്സിലായിക്കോണം. അയം ശരീരാത്മാ പ്രാജ്ഞേന ആത്മന അന്വാരൂഢ ആത്മന അന്വാരൂഢ എന്താണ് ആത്മന അന്വാരൂഢ? അവിടെ ഈ പറയുന്ന എല്ലാം ഉണ്ട്. ആത്മന അന്വാരൂഢ എന്നുള്ളത് അഗതസവന ദീർഘ അനു ആരൂഢ എന്ന് ഞാൻ പിരിച്ചു കഴിഞ്ഞാൽ ഇവ എണിച്ച് പറയാവൂ. ഞാൻ പിരിച്ചില്ല, ഇപ്പൊ എന്നെ കാലം മുമ്പ് നിങ്ങൾ പോവുകയാണ്. പിറകെ ഓടാനേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരിയാണ്, രണ്ടും ഉണ്ട് അവിടെ. ഇത് ജീവാധ്യേന പരമേശ്വരം വ്യപദിശതി. ഇപ്പൊ ബി അപദിശതി വ്യപദിശതി. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, കാരണം അതിനൊക്കെ പല കാര്യങ്ങളും ഇനി നമ്മൾ പഠിക്കാനുണ്ട്. അത്രാപി ശരീരോ ജീവസ്യ ശരീരസ്വാമിത്വാത് പ്രാജ്ഞസ്തു. പ്രാജ്ഞസ്തു എന്ന് പറയുന്നതോ ഇന്നലെ പഠിച്ചു തുടങ്ങിയത്. പ്രാജ്ഞസ്തു എന്ന് പിരിക്കണം, ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കണ്ടറിയാൻ പോവുകയാണ്. സ ഏവ പരമേശ്വര. അതുകൊണ്ടാണ് ഇങ്ങനെ ധാരാളം വരുന്ന സന്ധികൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പഠിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും, പഠിച്ചത് വെറുതെ ആയില്ല. ഇല്ലെങ്കിൽ ഇവിടെ കുറെ കാലം കൊണ്ട് കുറച്ചൊരു വ്യാകരണം പഠിക്കുന്നുണ്ട്, എങ്ങും എത്താതെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. പഠിച്ചതിനുടനെ പ്രയോജനം ചെയ്യുന്ന ജോലിക്ക് ഉടൻ കൂലി കിട്ടണം. അത് എനിക്ക് നിർബന്ധമാണ്, നിങ്ങൾക്കും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിവിടെ സെലക്റ്റീവ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ടായി എന്തുകൊണ്ട് അത് പഠിപ്പിച്ചില്ല ഇത് പഠിപ്പിച്ചില്ല എന്ന് ചോദിക്കരുത്. എന്ത് പഠിച്ചു അതിനെക്കുറിച്ച് ചോദ്യം പാടുള്ളൂ. തസ്മാ സുഷുപ്തി ഉത്ക്രാന്തിയോഹോ സുഷുപ്തി ഉത്ക്രാന്തിയോഹോ അതൊക്കെ സമാസത്തിലെ സന്ധികളാണ്. ശരിക്കും പറയാൻ നമ്മൾ യോഗ്യന്മാരല്ല, സമാസം കൂടെ അറിഞ്ഞിരിക്കും. എന്നാലും നിങ്ങൾ തിരിച്ചറിയുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഭേദേന ഉപദേശ പരമേശ്വര ഏവ അത്ര വീക്ഷിത ഇതി ഗമ്യത്തെ യദുക്തം ആദ്യന്തമധ്യേഷു ശരീരലിംഗാത് തത്പരത്വം അസ്യ വാക്യസ്യേതി വാക്യസ്യ ഇതി അത്ര ബ്രഹ്മോപക്രമേ താവത് യോയം വിജ്ഞാനമയ പ്രാണേഷു ഇതി ന സംസാരി സ്വരൂപം വിവക്ഷിതം കിം തർഹി അനൂദ്യ തർഹി അനൂദ്യ സംസാരി സ്വരൂപം പറയുന്ന ബ്രഹ്മണ അസ്യ അസ്യ ഏകത്താം. ഇവിടെയെല്ലാം പദാന്ത സന്ധികളാണിതെല്ലാം. അവിടെയൊക്കെ ഒരു പദമാണ് ബ്രഹ്മണ അസ്യ, ഇവിടെയൊന്നും സമാസങ്ങളില്ല. അസ്യ ഏകത ഇതിനൊക്കെ പദാന്ത സന്ധികളെന്ന് പറയും. മുമ്പ് പറഞ്ഞത് സമാസ സന്ധി, അത് വേർതിരിച്ചറിയും. വിവക്ഷതി യതു ധ്യായതി ഇവ ധ്യായതി ഇവ ലേലായതി ഇവ ഇത്യേവം ആദി ഉത്തര. കൂടുതലും വരുന്ന ഈ സന്ധികളാണ്. ഗ്രന്ഥ പ്രവർത്തി സംസാരി ധർമ്മ നിരാകരണ പരാ ലക്ഷ്യത്തെ തഥാ ഉപസംഹാരി അപി യഥാ ഉപക്രമം ഉപക്രമം ഏവ ഉപക്രമം ഏവ എന്താ സ്വിച്ച് ഓഫ് ആയിപ്പോയത്? കറക്റ്റ്, വെരി ഗുഡ്. അവിടെ ഒരു സന്ധിയില്ല, നിങ്ങൾ വെറുതെ ഒരു ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. അപ്പം നമ്മുടെ സാറ് പഠിക്കുന്നുണ്ട്, ഉപക്രമം ഏവ അജ്ഹീനം ഹൽപരേണ സംയുജ്യതേ. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചത് ഈ പറഞ്ഞ ആളുടെ അടുത്ത് ചോദിച്ചാൽ മതി. അറിയുക മാത്രമല്ല, പറയാനുള്ള ധൈര്യം കൂടെ വേണ്ടേ? ഉപക്രമം ഏവ, അവിടെ സന്ധി വരില്ല. ഇങ്ങനെ വരുന്നിടത്ത് ചിലരിരുന്ന് തപ്പ്, ഇവിടെ എന്തെങ്കിലും സന്ധി വന്നാണോ? അല്ല, അവിടെ ഉപക്രമം മകാരത്തെ അവസാനിച്ചു, പരത്തിൽ ഏവ ഇരുന്ന് കൂട്ടിച്ചേർത്തു. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിരുന്ന് പറയുന്ന അജ്ഹീനം ഹൽപരേണ സംയുജ്യത. അവിടെ സന്ധി വന്നിട്ടില്ല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വരും. ഉപക്രമം ഏവ ഉപസംഹരതി, ഏവ ഉപസംഹരതി ആത്മഗുണ. ഈ സൈഡിലാണ് കറക്റ്റ് ആയത്, ഈ സൈഡിൽ തെറ്റിപ്പോയി. അവിടെ പറഞ്ഞപ്പോൾ സംശയമായി, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വെറുതെ കുഴയ്ക്കാൻ വേണ്ടി ചോദിച്ചതാണോ? അങ്ങനെ ഞാൻ എപ്പോഴും ഉപദ്രവിക്കുന്ന ആളല്ല. അവിടെ ശരിക്കും സന്ധി വന്നു. നേരത്തെ അങ്ങനെയല്ല. ഇതാണ് പറയുന്നത്, എന്താണ് ചൂടുവെള്ളത്ത് വീണ പൂച്ച പച്ചവെള്ളം കൊണ്ടാലും ഒന്ന് അറയ്ക്കും എന്ന് പറഞ്ഞ പോലെ. ശരിയായ സന്ധി വന്നപ്പോ സംശയമായി, അത് വരാൻ പാടില്ല. ഏവ ഉപസംവരതി സവായേഷ മഹാനജാത്മാ യോയം വിജ്ഞാനമയ പ്രാണേഷു ഇതി. Thank you.